പ്രമാണേ ദ്വയസജ് ദഗ്ന മാത്രജ പ്രമാണേ ദ്വയസജ് ദദ്രജ് മാത്രജ തദസ്യേത്യ അനുവർത്തതേ തദസ്യേത്യ അനുവർത്തതേ ഒരു പ്രമാണമസ്യ ഒരു ദ്വയസം ഒരു പ്രമാണമസ്യ ഒരു ദഗ്നം ഒരു ദഗ്നം ഒരു മാത്രം ഒരു മാത്രം തദസ്യ പൂർവത്തിൽ നിന്ന് വരുന്നു തദസ്യ പ്രമാണം ഇതാണ് അതിന്റെ അളവ് എന്നുള്ള അർത്ഥത്തിൽ മൂന്ന് പ്രത്യയങ്ങൾ വരുന്നു ദ്വയസച്ച് ദഗ്നച്ച് മാത്രച്ച് ഓരോ പ്രമാണമസ്യ ഇതിന്റെ രണ്ടെണ്ണം ദ്വയസച്ച് ദഗ്നച്ച് പ്രഥമശ്ച ദ്വിതീയശ്ച ഊർധ്വമാനേ മതവും മമ മതവും ഒന്നാമത്തെ പ്രത്യയം ദ്വയസച്ചും ദഗ്നച്ചും ഊർധ്വമാനം ഉയരമിളക്കാനുള്ളതാണ് സാധാരണ ഉപയോഗിക്കുന്നത് ഒരു പ്രമാണമസ്യ ജലാശയസ്യ ഒരു ജലത്തിൽ ഒരാൾ ഇളകിയതുകൊണ്ട് വെള്ളത്തെ അളന്നിട്ട് പറയണം എന്താണ് ഒരു പ്രമാണം ഒരു എന്ന് വെച്ചാൽ തുടയാണ് പക്ഷെ സാറിന് പറയുന്നു മുട്ടുവരെയുള്ള വെള്ളം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നു മുട്ടുവരെ വെള്ളമുണ്ട് അപ്പം അത് വെള്ളത്തിൻ്റെ ഉയരമളക്കുകയാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു ദ്വയസം ദ്വയസച്ച് വന്നു ഒരു പ്രഥമാന്തത്തിൽ നിന്നാണ് വരുന്നത് ഒരു സുസച്ച് ഒരു ദ്വയസം ദ്വയസ വന്നു ദ്വയസച്ചിൽ ദ്വയസ വരും ചകാരയുത്തായി പോയി പ്രാദേശിക സു വന്നു ഒരു ദ്വയസം കാൽമുട്ട് വരെയുള്ള അളവ് ദ്വയസച്ച് വന്നപ്പോ അതുപോലെ ഒരു ദഗ്നം ഒരു ശബ്ദത്തിൽ നിന്നും ദഗ്നച്ചു വന്നു സുപ്പുലോപിച്ച് ഒരു ദഗ്നം പ്രാദിവസം സു വന്നു ഒരു ദഗ്നം അർത്ഥം മുമ്പ് തന്നെ ഒരു ദഗ്നം മാത്രച്ചെന്ന് പറയുന്നത് പൊതുവെ അളവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും അത്രമാത്രം അത്രയും അളവ് എന്നുള്ള അർത്ഥത്തിൽ ഒരു മാത്രം അവിടെയും അർത്ഥം അത് തന്നെ പക്ഷേ അത് ഏതിനും ഉപയോഗിക്കാം പൊക്കം ഉയരം അളക്കാൻ വേണ്ടി മാത്രമല്ല സാമാന്യമായി പ്രമാണം എന്നുള്ള അർത്ഥത്തിൽ ഏതിനു വേണ്ടിയും പറയാം നീളം വീതി എല്ലാത്തിനും പറയാം മാത്രപ്പുറത്തെ ഉപയോഗിക്കാം ഇവിടെ ഇപ്പോൾ ഒരു ശബ്ദത്തിൽ നിന്ന് മാത്രം ഉപയോഗിച്ചു അത് ഉയരത്തെ അളക്കാനാണെങ്കിൽ ഒരു വരെയുള്ള ഉയരം എന്ന് കിട്ടും പിന്നെ വരുന്ന ശബ്ദം പോലെ ഇരിക്കും ഹസ്തമാത്രം കൈക്കൊള്ളുന്ന അളവ് പ്രഥമശ്ച ദ്വിതീയശ്ച ഊർധ്വമാനേ മതവും ആദ്യത്തെയും രണ്ടാമത്തെയും പ്രത്യയങ്ങൾ ഉയരമളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദ്വയസച്ചും ദഗ്നച്ചും ഭാഷ്യകാരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അല്ല എന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. അത് വേറെ ഇത് നേരത്തെ വന്നത് എന്താണ്? പ്രമാണം. ഇതെന്താണ്? പരിമാണം. വ്യത്യാസമുണ്ട്. മറ്റത് ഒരു പ്രത്യേക അളവ്, പൊക്കം, നീളം, അതിൻ്റെയൊക്കെ അളവുകളെ ഉദ്ദേശിച്ച പറയുന്നു. ഇത് പരിമാണം എന്ന് പറയുമ്പം നമ്മൾ സാധാരണ പറയുന്ന അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നു. തർക്കത്തിൽ പറയുന്ന ഹർസവും ദീർഘം ഇതുപോലെയൊക്കെയുള്ള അതിനുദ്ദേശിച്ചിട്ടാണ്. യത്ത് തത്ത് ഏത ശബ്ദത്തിൽ നിന്ന് പരിമാണാർത്ഥത്തിൽ വത്തുപ്പ് വരും. യത്ത് പരിമാണമസ്യ എന്ന് വിഗ്രഹിക്കും. അതായത് എത്രമാത്രം എന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. അതെത്രമാത്രമുണ്ട്? യാവാൻ, താവാൻ, അത്രമാത്രം, ഏതാവാൻ, ഇത്രമാത്രം, അങ്ങനെയൊക്കെ പറയും. അത് പ്രത്യേകിച്ച് ഒരു നീളമോ വീര്യമോ ഹൈറ്റോ അല്ല, ഏതിനും പൊതുവായി പറയാം. സ്വാമി, അപ്പൊ അണു എന്നുള്ള രണ്ടിടത്ത് ഉപയോഗിക്കാം. അണു മാത്രം എന്ന് സാധാരണ മലയാളത്തിൽ പറയുന്നത് അണു മാത്രം അത്രേ. അത് ഏവാർത്ഥത്തിൽ ഉപയോഗിക്കും. അതിന് പ്രത്യേകം ഇരിക്കും. അണു മാത്രം, ചിദേവചിൻ മാത്രം, അണു മാത്രം പോലും സ്ഥലമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോ അത് ഈ പറയുന്ന പരിമാണമാണെങ്കിൽ ഏതർത്ഥത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ചിദേവ, ചിത്ത് മാത്രം, ചിൻ മാത്രം, അവിടെ മാത്രമാണ്. അത് വേറെ അർത്ഥത്തിൽ വരുന്ന പ്രത്യേകമാണ്. അത് നമ്മൾ സാഹചര്യം അനുസരിച്ച് മനസ്സിലാക്കണം എന്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ പരിമാണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? പരിമാണത്തിന് ഉപയോഗിക്കാമോ അതോ വതുപ്പ് മാത്രമേ? നേരത്തെ പറഞ്ഞല്ലോ പ്രമാണം. പ്രമാണം മാത്രം ചോദിച്ചു. അപ്പൊ അതൊരു പ്രമാണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ സന്ദർഭം അനുസരിച്ച് പ്രമാണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക അളവ് മാത്ര, ഏതളവിനെ കാണിക്കാനും ഉപയോഗിക്കാം. അപ്പൊ അത് പരിമാണത്തിനും ഉപയോഗിക്കാം. ഏത് തത്ത് ഏതത്ത് ഏത് പ്രമാണം അസ്യ എന്ത് വന്നു? വതുപ്പ് വന്നു. പരിമാണം, പരിമാണം എത്ത് മതുപ്പ്. എത്ത് മതുപ്പ് വരുമ്പോൾ നേരത്തെ പഠിച്ച സൂത്രം വരുന്നു. മതുപ്പല്ലല്ലോ വതുപ്പ്. വതുപ്പ്, വതുപ്പ്, മതുപ്പല്ല. ആ സർവനാമന ഏ സൂത്രം കഴിഞ്ഞിട്ടാണ് വന്നത്? തദാദിഷു ദൃശ്യ അനാലോചന കഞ്ച യാദൃക് താദൃക് യാദൃശ താദൃശ ഇതെല്ലാം പിടിച്ചത് ഷഡ്ലിംഗ പ്രകടനത്തിൽ, പുല്ലിംഗത്തിൽ. ഇവിടെ പറയുന്നത് ദൃശ് ധാതുവിൽ നിന്ന് ദൃക് കഞ്ഞ് കന്ന് വരും. രണ്ട് പ്രത്യയങ്ങൾ വരും. കിന്നും കഞ്ഞും വരും, രണ്ടു പ്രത്യേകം കൂടെ വരും. അവിടെ പറഞ്ഞു അദൃക് കഞ്ഞ് വരികയാണെങ്കിൽ അകാരം വന്നിട്ട് യാദൃശ എന്ന് വരും. കിന്ന് വന്നാൽ സർവാപരലോകം വന്നിട്ട് യാദൃക് എന്ന് വരും. പ്രത്യേകിക്കൂ വരുന്നു. അവിടെ പൂർവ്വത്തിലിരിക്കുന്ന ശബ്ദത്തിന് ആ സർവനാമന പ്രകാരം ആ വന്നു, യാ ആന്ന് ദീർഘം വന്നു, യാദൃശ യാദൃക് ഇങ്ങനെ വരുന്നു. അതുപോലെ തന്നെ ആ സൂത്രം ഇവിടെയും വരുന്നു. അവിടെ പറഞ്ഞു എന്താണ്? ദൃക് ദൃശ വതുഷു. പൂർവത്തിൽ ആ വരുന്നത് ദൃക് ദൃശ വധു, ഈ വധു ഇവിടുത്തെ വധു. ദൃക്കിരിക്കുമ്പോൾ വരുമ്പോഴാണ് യാദൃക് താദൃക്. ദൃശ്യരിക്കുമ്പോൾ വരുന്നതാണ് യാദൃശ താദൃശ. അവിടെയൊക്കെ പൂർവത്തില് എത്തിനും തത്തിനും ഒക്കെ ആകാരം വന്ന് സവർണ ദീർഘം വരുമ്പം യാദൃക് യാദൃശ താദൃക് താദൃശ. അപ്പൊ അതിൽ ആ സർവനാമന എന്ന് പറയുന്ന ഇവിടെയും വരും. സർവനാമനത്തിന് ആകാരം വരുന്നു എപ്പോ? വതുപ്പ് പരവിക്കും. ഇവിടെ വതുപ്പുണ്ട്. യത്ത് വതുപ്പ്, എത്തിലെ തകാരത്തിന് ആകാരം വന്നു, പിന്നെ എന്ത് വന്നു? അഗസവർണ്ണ ദീർഘം വന്നു, യാ യാ വതുപ്പായതുകൊണ്ട് വാത്തു ആത്തു. അതു വന്നായ സൂത്രം വരുന്നു. ആദ്യം വരേണ്ടത് അത്വസന്ധിച്ച് അതാത് ആദ്യം വന്നു. അതാ ദീർഘം വരണം. ദീർഘം വന്നതിന് ശേഷം ഉഹിതജാന സർവനാമസ്ഥാനെ ഉഗിത്താണ്, ഉകാരയുത്തായ കൊണ്ട് എന്ത് വരുന്നു? അതിനാണ് വതുപ്പിൽ ഉകാരയുത്തായി നും വന്നു. അപ്പൊ യാ ഇവിടെ ഏതാണ് ആദ്യം വരുന്നത്? യാ വാ ന പരത്തിൽ ത്. യാ വാ യാവത്താണ് സു പരത്തിൽ വിളുന്നു. ഉപതാദിർവം വന്നപ്പോ യാ വാത്ത്. നും വന്നപ്പോ യാ വാ ന ത്. സുലോപം വന്നപ്പോ യാ വാ ന ത്. സംയോഗാന്തലവും വന്നപ്പോ നമസ്കാരത്തിൽ വരുമ്പോ യാവത്ത്. അവിടെ ഇതൊന്നും വരുന്നില്ല. ഉപതാദീർഘവും നുമ്മും വരുന്നില്ല. എന്തുകൊണ്ട്? സർവനാമസ്ഥാനം. അപ്പൊ യാവത്ത് യാവതീ ഏത് സൂത്രം വന്നത്? സൂത്രം നമസകാച് ക്ലൈബാദി യാവന്തി നുമ്മന്ന ഏ സൂത്രം? ശി സർവനാമസ്ഥാനം. സ്ത്രീലിംഗത്തില് നീപ്പ് വരും. അതിനെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഉദ്ദേശിച്ച. യാവതീ യാവത്യോ യാവത്യോ യാവാൻ യാവന്തോ യാവന്തഹ യാവതീ യാവന്തി യാവതീ യാവത്യോ യാവത്യോ. എല്ലായിടത്തും ഇങ്ങനെ മൂന്ന് രൂപം വരും. ഇപ്പൊ ഇവിടെ വിശേഷിച്ച് വരുന്ന ഇതാണ് ആ സർവനാമന മുമ്പ് പഠിച്ചത്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം താവത്ത് പ്രമാണം അസ്യ. താവത്ത് പരത്തിൽ എന്തുവന്നു? വതപ്പ് സുപ്പുലോപിച്ചു. ആ സർവനാമനാകസ്വർണ ദീർഘം ഇപ്പൊ എന്തായി തത്ത് പ്രമാണമസ്യ തത്ത് പ്രമാണമസ്യ തത്തിന് ആകാരം വന്നു തീർവ് വന്നു താ വത്ത് ബാക്കിയെല്ലാം എന്തോ അത്വസന്ധിസിജ അധാതു ഉദാതിർവം നുമ്മ് സുലോഭം സംയോഗം സുലോഭം താവാൻ തത് പ്രമാണമസ്യ താവാൻ വതിപ്പിലെ വാ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. വതിപ്പിൽ വായേ ഉള്ളൂ പുല്ലിംഗത്തിൽ. താവാൻ താവന്തോ താവന്തോ അവിടെ തകാരമുണ്ട്. താവത് താവതി താവന്തി അവിടെ തകാരമുണ്ട്. താവതി താവത്യോ താവത്യോ അവിടെയും തകാരമുണ്ട്. ഏതത് പ്രമാണമസ്യ ഏതത് പത് ആ സർവനാമന ആകാര സൗരദർ വന്നപ്പോ ഏതാവത് അത്വസന്ധിസിജാതാതോ ഉഗിതജ സർവനാമസ്ഥാനേ സുലോഭം സംയോഗാന്തലോഭം ഏതാവാൻ ഏതാവന്തോ ഏതാവന്തഃ ഏതാവതി ഏതാവത്യോ ഏതാവത്യഃ ഏതാവത് ഏതാവതി ഏതാവന്തി സിമ്പിളാണ്. കിം പരിമാണമസ്യ ഇതം പരിമാണമസ്യ എന്നെല്ലാം വിഗ്രഹിച്ചു കഴിഞ്ഞാൽ കിം ശബ്ദത്തിൽ നിന്നും ഇതം ശബ്ദത്തിൽ നിന്നും എന്ത് വരുന്നു? വതുപ്പ് വരുന്നു. ഏ സൂത്രപ്രകാരം കിം ഇദംഭ്യാം ഓഘ ആഭ്യാം വതുപ്പ് സ്യാത് കിം ശബ്ദത്തിൽ നിന്നും ഇതം ശബ്ദത്തിൽ നിന്നും വതുപ്പ് വരുന്നു. കിം വതുപ്പ് ഇതം വതുപ്പ് വകാരസ്യ ഘശ്ച കിമ്മിൽ നിന്ന് വതുപ്പ് വന്നാൽ കിം വത്ത് ഇതമ്മിൽ നിന്ന് വതുപ്പ് വന്നാൽ ഇതം വ. പക്ഷെ ഈ സൂത്രം വതുപ്പ് മാത്രമല്ല വിധിക്കുന്നത്, വകാരത്തിന്റെ സ്ഥാനത്ത് ഖ ഇവിടെ വിധിച്ചു. ഇപ്പൊ എന്തുവരുന്നു? കിം വത്ത് കിം വത്തെന്നുള്ളത് ഖ വന്നിട്ട് എന്തായി? ഖാത്ത്. പിന്നെ ഇതം ബത്ത് അവിടെ എന്തോന്നു? ഇതം ഖാത്ത്. അതായത് പരത്തിൽ വന്ന പ്രത്യയം വത്ത് വത്തെന്ന് പറഞ്ഞ് എന്തായി മാറി? ഖത്ത് ഖത്ത് എന്നായി. ഖ വന്നു കഴിഞ്ഞാൽ ഏത് വരുന്നു? ആയനേനീയ ബടകജകാം പ്രത്യാധീനം വന്നു. വന്നപ്പോ ഈയ രണ്ടിടത്തും തോന്നു ഈയത് ഈയത് പക്കിം ഈയത് ഇതം ഈയത് ഈയത് ഖാക്കിയ വന്നു ഈയത് കിം ഈയത് ഇതം ഈയത് എന്നിരിക്കുമ്പോൾ പറയുന്നു ഇതം കിമോർ ഈശ് കിമോർക്കി ദൃഗ്ദൃശവതുഷോ ദീർഘമില്ല കിശ് കി ദിവനായതുകൊണ്ടാണ് എന്ത് വന്നത്? ദീർഘം വന്നു. ഇവിടെ കി ആയിരുന്നു, പക്ഷെ ഈശ് ദീർഘമാണ്. ഉം ഇതമിനാണ് ഇതമിനെന്ത് വരുന്നു? ഈശു വരുന്നു. അപ്പോ ഇപ്പൊ എങ്ങനെയായിരിക്കുന്നത്? എന്നാണ് ഇതം പരത്തില് ഇയത്ത്. കിം ഇയത്ത് ആദ്യം എന്ത് വരുന്നു? ഇതമന ഈശു വന്നു. സിത്തായോണ്ട് എന്ത് വരും? അനേകാൽസിത് സർവസ്യ. ഈശിന് ഈ ശേഷിച്ച് അതെന്ത് വരും? ഇതമിന്റെ മുഴുവൻ സ്ഥാനത്ത് എന്ത് വരും? ഈശ്വരൻ ഈ വന്നു. അപ്പൊ ഈ പരത്തിലെന്തിരിക്കുന്നു? ഈ ഈയത്തിരിക്കുന്നിടത്ത് എന്ത് വരും? എസ് സി ജപ്രകാരം ഈ ലോപിച്ചുപോയി, ഈയത്ത് വന്നു. ഈയത്ത് വന്നു. ഇവിടെ കീ ഹ്രസ്വമല്ല വരുന്ന, ദീർഘമാണ്. കീ ഇത് തെറ്റിച്ചാ കൊടുത്തിരിക്കുന്നു. മറ്റേ പുസ്തകത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു. കീ ആണ്, കീ കീ തെറ്റാണ്. ദീർഘം ദീർഘം ഇതിൽ തെറ്റാ കൊടുത്തിരിക്കുന്നു. എനിക്കും ഒരു ഭ്രമം തോന്നി കണ്ടപ്പോ ഇത് ശരിയായിരിക്കും. ദീർഘം വേണം. ഇവിടെ കീ എന്ന് ഹ്രസ്വ എഴുതി വെച്ചിരിക്കുന്നു. സൂത്രത്തില് രണ്ടു തരത്തിലും വരാം, ദിവചനത്തിലും വരാം. പക്ഷെ വൃത്തിയിൽ എന്ത് വേണം? കീ അങ്ങനെ തന്നെ വേണം. പക്ഷെ പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, തെറ്റാണ്. ആ അപ്പൊ ഇവിടെ എന്തായി? ഈ ദം പരത്തിലെന്തിരിക്കുന്നു? ഇതം പരത്തിലെന്തിരുന്നു? ആദ്യം എന്തായിരുന്നു? ഇതം വത്ത് വകാരത്തിന് ഇത് കിം ഇതം ബ്യാം ബോ ഖാ പ്രകാരം ഖാ ഖാ വന്നു കഴിഞ്ഞാൽ ഖാക്ക് ആനേനി ഭടകജകാം പ്രത്യാധീന ഈ വന്നു. അപ്പൊ യത്ത് പൂർവത്തിലിരിക്കുന്നത് ഇതം പറഞ്ഞു. ഇതം കിമോർ ഈശിക്ക് ഈശു വന്നു. ഈശ്വര സകാരം പോയി ശേഷിക്കുന്ന ഈയത്ത് നിന്നപ്പോ എസ് എഴുതിച്ച ഈകാരം പോയി. ചുരുക്കത്തിൽ എന്തായി? പ്രകൃതിയേയില്ല, പ്രത്യയം മാത്രമുള്ള ഒരു രൂപം ഇതാണ്. പ്രകൃതി പൂർണമായും നഷ്ടപ്പെട്ടിട്ട് പ്രത്യയം മാത്രം വന്നു. അപ്പൊ എന്തായി? ഈയത്ത്. ഇനി പഴയതുപോലെ തന്നെ അസു വരുമ്പോ അത്വസന്ധിസാധാതീർഘം സർവനാമസ്ഥാനേ സുലോഭം സംയോഗാന്തലോഭം യാൻ യന്തോ യന്തഹ യത് യതി യന്തി യതി യത്യോ യത്യഹ. ഇവിടുത്തെ പ്രത്യേകത, പ്രത്യേകം വന്നിട്ട് പ്രകൃതിയെ പൂർണമായും നശിപ്പിച്ചാണ്. ഭട്ടവതി ദീക്ഷിതർ പറയുന്നത് എങ്ങനെയാണോ അവിദ്യയെ ആശ്രയിച്ച് ജ്ഞാനം വന്നിട്ട് അവിദ്യയെ പൂർണമായും നശിപ്പിക്കുന്ന അതുപോലെ എന്ന് പറയും. പെയ്യാനെന്ന് വന്നു. ഇനി കിം ശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു ആദ്യം? പ്രകൃതി എന്നുള്ള അവിദ്യയും പ്രത്യേകം എന്നുള്ളത് വിദ്യയുമായിരുന്നു. പ്രകൃതി എന്നുള്ള അവിദ്യയും പ്രത്യേകം എന്നുള്ളത് വിദ്യയുമായിട്ടുള്ള പ്രത്യേകം എന്ന് പറയുന്നത് ജ്ഞാനം. പ്രത്യയം ജ്ഞാനം, പ്രകൃതി അവിദ്യ. ജ്ഞാനം വന്നിട്ട് എന്ത് ചെയ്തു? പ്രകൃതി ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ടും പാടിയിട്ടുണ്ട്. അങ്ങനെയാണോ പ്രത്യയം പ്രകൃതിയെ നശിപ്പിക്കുന്നത്? അതുപോലെ ഇവിടെ സംഭവിച്ചു. പരത്തിൽ വന്ന പ്രത്യയം എന്ത് ചെയ്തു? പൂർവത്തിൽ നിന്ന പ്രകൃതിയെ നശിപ്പിച്ചു. പ്രകൃതി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. പ്രത്യയം ആര്? അല്ല, അവർക്കെല്ലാം അറിയാമല്ലോ. അറിയാൻ വയ്യാത്ത ഒന്നും ഇല്ലല്ലോ. സർവശാസ്ത്രവും സംസ്കൃത വാങ്മയം മുഴുവൻ സ്വായത്തമാക്കിയ ആളല്ലേ? നമ്മളെയൊക്കെ പോലെയാണ്. എന്താ അറിയാൻ വയ്യാത്ത? അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ശാസ്ത്രവും അറിഞ്ഞാലേ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പറ്റും. ഏത് ശാസ്ത്രത്തിൽ ഏത് ശബ്ദം കിടക്കുന്നു എന്നറിയണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിലല്ലേ ഇത് എഴുതാൻ പറ്റും ആത്മവിശ്വാസത്തോടെ. സർവശാസ്ത്രങ്ങളിലുള്ള പദങ്ങൾ, അന്ന് വരെയുള്ള പദങ്ങളെ കുറിച്ച് ബോധം വേണോ അർത്ഥം എന്ന് അറിഞ്ഞാലേ എഴുതാൻ പറ്റും. ഇനി കിം ശബ്ദത്തിൽ നിന്നാണെങ്കിലോ വധപ്പ് വന്നു. കിം ഇതം ഭ്യാം ബോഘ, രണ്ട് വിധി വിധിക്കുന്നു. വധപ്പും വിധിച്ചു, ഖായും വിധിച്ചു. കിം വത്ത്, കിം ഖത്ത്, ആയനേനെ ഭടകജകാം പ്രത്യാദീനാം. അപ്പൊ എന്ത് വന്നു? യത്ത് വന്നു. കിം യത്ത് ഇതം കിമോ രീശിക്ക്, കിമ്മിനെന്തോന്നു? കീ വന്നു. കീ എന്തോന്നു? കീ യത്ത് എസ്യതിച്ച ഇക്കാരിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായി? കിയത്ത്, കിയത്ത് വന്നു. ബാക്കിയെല്ലാം പഴയതുപോലെ ഉപതാദീറ നുമ്പ് വന്നു, നുമ്പ് വന്നു. സ്ഥലോപിച്ചു സംയോജനം വന്നു. കിയാൻ കിയന്തൗ ഇവിടെ കീ വന്നാലും ഇതുപോലെ ഒരു വസതിക്കത്തില്ലേ? കീ വന്നാലും കിയത്ത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു ഇത് തെറ്റാണ്, കീ ആണെന്ന് പറഞ്ഞു. കിയത്ത് വന്നാലും എന്ത് വരും? മെസ്സേജ് അപ്രകാരം കിലോ വെച്ചിട്ട് എന്തോരും കിയത്തൊന്നും വരും. നമുക്ക് രൂപം എങ്ങനെയാ കിട്ടേണ്ടത്? കിയത്ത് വേർസും പോരെ, പക്ഷെ വേറെടുത്ത് കുഴപ്പം വരും. എവിടെയാണ് കീദൃശ? അവിടെ കുഴപ്പം വരും. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഇതം കിമോ രീശിക്കി വരുന്നത് ദൃക് ദൃശ വധുഷു. ദൃശ്യപരത്തിലിരിക്കണെങ്കിൽ കിം ശബ്ദത്തിന് എന്ത് വരണം? കീ വന്നാലേ കീ ദൃശ എന്ന് വരത്തുള്ളൂ, അല്ലെങ്കിൽ കിദൃശ എന്നായി. പിന്നെ ദീർഘമരാൻ വരെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് സൂത്രത്തിൽ കീ തന്നെ വേണം, കീ പോരാ. സൂത്രത്തിൽ ശരിയല്ല, വൃത്തികാരൻ എഴുതിയിരിക്കുന്ന വൃത്തി ശരിയല്ല. ഉദാഹരണങ്ങൾ ഇത് കൊടുക്കുന്നത് ഷെർലിംഗ പ്രകടനത്തിലാണ് ആവശ്യം. ദൃശ്യന്റെ രൂപ ശ്രദ്ധിച്ച അവിടെയാണ്. വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ കൊടുക്കാം, ഇവിടെ ഇപ്പൊ അതല്ലല്ലോ. കീ ദൃക്കും കീ ദൃശ രണ്ടിടത്തും തദാദൃഷു. സൂത്രം ഏതാണ്? ദൃശ്യോ അനാലോചന കഞ്ചപ്രകാരം കഞ്ഞും കിന്നും വരുന്നിടത്ത് വേണമെങ്കിൽ കൊടുത്തിട്ട് കീ ദൃക്ക് വരുമെന്ന് പറയാം. ഇവിടെ ഇപ്പൊ ദൃക് ദൃശ്യവധുവിന്റെ കാര്യം ഇവിടെ അതിനല്ല പ്രാധാന്യം, ഇവിടെ ആദേശത്തിനാണ് പ്രാധാന്യം. അതും ഏതു പരത്തിലിരിക്കുമ്പോ? വധുപ്പ്. ഈ ദൃഗ്ദൃശ്യവും ഭവനാദ്യർത്ഥകം തന്നെയാണോ? ദൃശ്യതേ അതും വരും. അത് ഈ ലോകസിദ്ധാന്തം തോന്നി വരുന്നറിയത്തില്ല. കിം ഇവ ദൃശ്യതേ, തതിവ ദൃശ്യതേ, ഏതതിവ ദൃശ്യതേ എന്നൊക്കെ വിഗ്രഹിക്കുമ്പോൾ ഇവ ദൃശ്യതേ എന്നുള്ള അർത്ഥത്തിലാണ് കഞ്ഞും കിണ്ണും വരുന്നത്. താദൃശ, താദൃശം മലയാളത്തിൽ പറയുമ്പോൾ അപ്രകാരം, എപ്രകാരം, ഇപ്രകാരം, ഈ ദൃശ്യം. അതുകൊണ്ട് കി എന്ന് വരണം, കി വന്നാൽ ശരിയാവത്തില്ല. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം കിഹി എന്ന് അടിച്ചിരിക്കുന്നു, വിസർഗം കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു പ്രമാദം സംഭവിച്ചാണ്. വൃത്തിയൊക്കെ പഠിച്ചിട്ട് പണ്ട് മനഃപ്പാഠമാക്കിയിട്ട് പിന്നെ എഴുതുകയായിരിക്കുമല്ലോ അല്ലെ? പണ്ടത്തെ പണ്ഡിതന്മാർ മനഃപ്പാഠമാക്കി വെച്ചിട്ട് അതിൽ നിന്ന് എഴുതി ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ. അല്ല, ഇവരൊക്കെ ടൈപ്പ് സെറ്റ് ചെയ്യുന്ന വേറെ പുസ്തകം നോക്കിയിട്ടുണ്ട്. ഗീതാപ്രസ്സൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സിദ്ധാന്തമതിയൊക്കെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു, ആനന്ദാശ്രമത്തിലും അവിടെ ഇവിടെ. ഇതവർ വേറെ പുസ്തകം നോക്കി ചെയ്യുന്നതാണ്. ഒരിടത്ത് മിസ്റ്റേക്ക് വന്നാൽ എല്ലായിടത്തും വരും. Mm-hmm.